യുഷ്മദ്വിഭവത്തെ സമാനാധികരണേ സ്ഥാനിന്യപി മധ്യമഃ തിങ്വാച്യ കാരകവാചനി യുഷ്മദി പ്രയുജ്യമാനെ അപ്രയുജ്യമാനേ ച മധ്യമഃ. ആ ഒരു കാര്യം, ഈ ഞാൻ വിചാരിച്ചത് നിങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നാ. ഇന്നാ മനസ്സിലായത്, വലിയ ലോക വിവരം ഇല്ല എന്നുള്ളതായിരിക്കും. അതിലൊന്നും കാര്യമില്ല. അതായത് സംസ്കൃതത്തിലെ പ്രസിദ്ധമായ മൂന്ന് കോശങ്ങളാണ് ഡിക്ഷണറി: നമരകോശം, ശബ്ദകൽപദ്രുമം, വാചസ്പതി. ഈ മൂന്ന് കോശവും ആപ്ലിക്കേഷൻ രൂപത്തിൽ ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഏതെങ്കിലും ഒരു വാക്കിന് സംശയം വന്നാൽ ആരുടെടുത്തും ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല, എൻ്റെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്കെന്തെങ്കിലും സംശയം വന്നാലും ഞാൻ അതിലാണ് നോക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല, അഷ്ടാധ്യായി, സിദ്ധാന്തമുതി, ലഘുസിദ്ധാന്തമുതി, സിദ്ധാന്തമുതി ആണെങ്കിൽ ബാലമനോരമ വ്യാഖ്യാനത്തോടുകൂടി, ധാതുപാഠം, ഇതെല്ലാം ആപ്ലിക്കേഷൻ രൂപത്തിൽ വേറെ വേറെ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ് മനസ്സിലാക്കാനും. ധാതുപാഠം തന്നെ പല വ്യാഖ്യാനത്തും, മാധവീയ ധാതുവൃത്തി, ക്ഷീരതരംഗിണി തുടങ്ങിയ വളരെ പ്രസിദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളോടുകൂടി കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഒരാളാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു സംസ്കൃത പണ്ഡിതൻ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കണം. അല്ലാതെ ഇത് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ട് വരും, പെട്ടെന്ന് സംഗതികൾ മനസ്സിലാക്കാം. അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അതുകൊണ്ട് പറയാം. നിങ്ങളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിച്ചു. അത് ഉപയോഗിച്ചാൽ വളരെ പ്രയോജനപ്പെടും. ഇനിയിപ്പോൾ ഇവിടെ ധാതുപാഠത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിനും കാശും കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആപ്ലിക്കേഷൻ, കാശില്ല. പക്ഷെ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം. സമയത്തിൽ അഷ്ടാധ്യായി ചന്ദ്രിക എന്നുള്ള സാധനം ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തു. അത് ആര് ചെയ്തു? അതിൽ അകാരാതിക്രമത്തിൽ അഷ്ടാധ്യായി സൂത്രങ്ങൾ ചെറിയൊരു വൃത്തിയുണ്ട്. ആ പുസ്തകം അത് കേട്ടിട്ടില്ല. അഷ്ടാധ്യായി ചന്ദ്രിക എന്നൊരു പുസ്തകം കേട്ടിട്ടില്ല. അത് അതിന്റെ വ്യാഖ്യാനം അത്രേ ഉള്ളൂ. അഷ്ടാധ്യായി അദ്ദേഹം തന്നെ സിദ്ധാന്തകുമതി ക്രമത്തിൽ സെർച്ച് ചെയ്യാം, അകാരാദി ക്രമത്തിൽ എടുക്കാം, അഷ്ടാധ്യായി ക്രമത്തിൽ കണ്ടുപിടിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അഷ്ടാധ്യായി ചന്ദ്രിക അതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. കാശികയുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കാതെ നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ട് ജീവിക്കേണ്ട ആൾക്കാരല്ലെന്ന് വരും. അങ്ങനെ വരും. ഇനി അതുപോലെ ക്ലാസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ക്ലാസ്സുണ്ട്. അഷ്ടാധ്യായിയുടെ മറ്റ് ക്ലാസ്സും ഉണ്ട് ഇന്റർനെറ്റ്, സംസ്കൃതത്തിൽ തന്നെ, ഹിന്ദിയിലും സംസ്കൃതത്തിലുമില്ല. ഒരു ജായാണ്. യുഷ്മദ്യൂതേ സമാനാധികരണേ സാനിന്യവി മധ്യമഹ തിങ് വാച്യ കാരകവാചന യുഷ്പതി പ്രയുജ്യമാനേ അപ്രയുജ്യമാനേ ച മധ്യമഹ. സമാനാധികരണം ഇത്യസ്യ സമാനം അധികരണം വാച്യം യയോഹോ ഇത്യർത്ഥ. അത്ര അധികരണ ശബ്ദസ്യ വാച്യം ഇത്യർത്ഥ. സമാനം അധികരണം വാച്യം ഭിന്ന പ്രവൃത്തി നിമിത്ത ശബ്ദാനാം ഏകസ്മിന്നർത്ഥേ വൃത്തി സമാനാധികരണ്യം വിധി പൂർവമുക്തം. അത്രാപി ഏവമേവ അത്ര ശബ്ദദ്വയം വർത്തതേ ഏകഹ യുഷ്മശബ്ദഹ അന്യഹ തിങ്. യുഷ്മശബ്ദഹ തിങ് ച തയോ വാച്യം ഭവതി കാരകം. അത്ര ഏവം സ്ഥിതി യഥാ യുഷ്മശബ്ദസ്യ തിങ് ശബ്ദസ്യാപി വാച്യം ഏക കാരക ഏവ ഭവതി തദാ തസ്യ യുഷ്മശബ്ദസ്യ ഉപപദത്വേന സ്ഥിതി ധാതുഃ മധ്യവർഷം സ്യാത് ഇതി അസ്യ സൂത്രസ്യ അർത്ഥ എന്ന് പറഞ്ഞാൽ തിങ്ങും യുഷ്മതും രണ്ടിൻ്റെയും അർത്ഥം ഒരു കാരകമാവണം. അങ്ങനെ വരുമ്പോൾ തിങ്ങിൽ നിന്ന് മധ്യവൃക്ഷം വരും. തിങ്ങതി തിങ് പ്രത്യാഹാര തസ്മിൻ പ്രത്യാഹ സന്ധി തിപ്ത ജി ഇത്യാദി തിങ് ലകാര ആദേശ ലകാരസ്യ സ്ഥാനെ ആദേശരൂപേണ വർത്തതേ തിങ്. ഉദാഹരണത്വേന ഭൂ സി ഇത്യത്ര ഭൂധാതുഃ സി പ്രത്യയഃ വിഹിതഃ. സി ഇതി തിങ് ഭവതി സിപ് മധ്യവൃക്ഷേ ഭവതി. തത്ര യുഷം ശബ്ദഃ ഉപപദത്വേന സമീപവർത്തി പദത്വേന സ്വീകൃതഃ. അതഃ ത്വം ഭവസി ഇതി ഭവതി. തദർത്ഥം യുഷം ശബ്ദസ്യ ത്വം ഇത്യസ്യ തിങ് അത്ര സീതി തയോ ഏകാർത്ഥകത്വം ഭവിതവ്യം ഏക കാരകത്വം ഭവിതവ്യം എന്ന് പറഞ്ഞാൽ യുഷ്മത് മധ്യവൃഷൻ മധ്യവൃഷൻ എന്ന് പറയുമ്പോൾ സിദ്ധസ്ഥ. ഇവിടെ ഭൂവിൽ നിന്ന് മധ്യവൃഷ പ്രത്യയങ്ങൾ വരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ കർത്തരി പ്രക്രിയയാണ്. അവിടെ ആ മധ്യപുരുഷന്റെ അർത്ഥമായ കാരകവും യുഷ്മത്തിന്റെ അർത്ഥമായ കാരകവും ഒന്നായിരിക്കും. മനസ്സിലായോ? വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന ത്വം ഭവസി എന്നാണ് പ്രയോഗിക്കുന്നത്. ത്വമെന്ന് പറയുന്നത് കർത്താവിനെ സൂചിപ്പിക്കുന്നു, കർത്തൃകാരകം. പരത്തിൽ സിപ്പ് വന്നതും കർത്തൃർത്ഥത്തിലാണ്, കർത്തൃകാരകമാണ്. അപ്പൊ രണ്ടും കർത്താവിനെ ദോദിപ്പിക്കുമ്പോഴേ ഭോവിൽ നിന്ന് സിപ്പ് വരത്തുള്ളൂ. അതാ പറയുന്നു. ആ യുഷ്മശബ്ദം ഭൂവിന്റെ അടുത്ത് ഉച്ചരിക്കുകയോ ഉച്ചരിക്കാതിരിക്കുകയോ ചെയ്യാം. രണ്ടായാലും അത് ഉപപദമാണ്. ഉപപദം എന്ന് വെച്ചാൽ സമീപത്തിൽ ഉച്ചരിക്കുന്ന പദം. ഉച്ചരിക്കണം, നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയും ഭവസി എന്ന് പറയുന്നിടത്ത് കർത്തരി പ്രത്യയമാണ് എന്ന് പറയും. കർത്തരി പ്രത്യയം എന്ന് വെച്ചാൽ ഭവസി. ഇവിടെ സിപ്പ് കർത്തൃർത്ഥത്തിലാണ് വന്നത് എന്ന് പറയും. ആരാ കർത്താവ്? തൊം. അപ്പൊ തൊമ്മിന്റെ അർത്ഥവും കർത്തൃകാരകമാണ്. സിപ്പിന്റെ അർത്ഥവും കർത്തൃകാരകമായി വരുമ്പോൾ ആണ് അവിടെ സിപ്പ് വരുന്നത്. യുഷ്മത് എന്നാ പറയുന്നു. ഇത് കർത്തരിയിലെ നിയമം പറയുകയാണ്. കർമ്മണിയിലാണെങ്കിലോ ത്വയാ ദൃശ്യത്തെ എന്ന് വരുന്നു. തിങ് വാച്യ കാരകവാചിനി യുഷ്മതി. അവിടെ തിങ്ങിന്റെ അർത്ഥം എന്താണോ? കർമ്മം എന്നാണ്. അവിടെ ദൃശ്യത്തെ എന്ന് പറയും. ത്വയാ സഹ ദൃശ്യത്തെ. അവിടെ തിങ് ആയി ദൃശ്യത്തെ. അത് പ്രഥമ പുരുഷനാണ്. അതിൻ്റെ വാച്യമായ കർമ്മം എന്തായി? കർമ്മം. അവിടെ ഉപപദമായിരിക്കുന്ന ഏതാണ്? സഹ. ത്വയാ സഹ ദൃശ്യത്തെ. സഹയുടെ അർത്ഥം എന്താണ്? കർമ്മം അല്ലേ? കർമ്മണിയിൽ അങ്ങനെയാ വരുന്നു. തിങ് വാച്യ കാരക വാചിനി. ഇനി മധ്യപുരുഷനാണ് വരികയാണെങ്കിലോ ദൃശ്യതേ മയാ. മധ്യപുരുഷൻ മയാ ത്വം ദൃശ്യസേ. ദൃശ്യെന്നല്ല ദൃശ്യസേ. മയാത്വം ദൃശ്യ. അവിടെ മധ്യപുരുഷൻ എങ്ങനെ വരും? ദൃശ്യസേ. അതിന്റെ കർമ്മം എന്താണോ? അവിടെ കാരകം കർമ്മമാണ്. സമീപത്തിൽ ഉച്ചരിച്ച എന്താണോ? ത്വം ഉച്ചരിച്ചു. ആ ത്വം അവിടെ എന്താണ്? കർമ്മമാണ്. അവിടെ മധ്യപുരുഷം വന്നു. പക്ഷെ അവിടെ ത്വം തന്നെ വേണമെന്നില്ല. സഹ കർമ്മമായിട്ട് ഏതും വരാം. ഉപപദം കർത്താവായിട്ടും വരാം, കർമ്മമായിട്ടും വരാം, ഏതു വേണം വരാം. മയാത്വം ദൃശ്യത എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ ത്വം കർമ്മമായി, ദൃശ്യത എന്ന് പറയുന്നതും കർമ്മണിയിലാണ്. മധ്യവർഷം വന്നു. ഉപപദമാണ്. ഉപപദം എന്ന് വെച്ചാൽ സമീപത്തിൽ ഉച്ചരിക്കുന്ന പദം. ഉപപദം. അപ്പൊ ഇത് അന്വയത്തിൽ അപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ ദൂരാൻ ഇതിപ്പോ ത്വം മയാ ദൃശ്യസേ എന്ന് പറയുകയാണെങ്കിലോ അപ്പോഴ അടുത്ത് പറയുന്നില്ലല്ലോ. ത്വം മയാ ദൃശ്യസേ അത് എവിടെയാണോ പറയാം. ഉപപദം എന്നേ ഉള്ളൂ. സമീപത്തിൽ ഉച്ചരിക്കണം. പൂർവ്വത്തിലോ പരത്തിലോ ഒന്നല്ല. അതാണ് ഇവിടെ ഉപപദം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് വേണമെന്നില്ലാതെ അങ്ങനെയല്ല. ഉപപദം എന്ന് പറഞ്ഞാൽ സമീപത്തിൽ എന്നേ ഉള്ളൂ. സമീപത്തിൽ എന്ന് വെച്ചാൽ അതിനോട് അന്വയിക്കണം, ധാതുവിനോട് അന്വയിക്കണം, അത്രയേ ഉള്ളൂ. ഒരു കാരകമായിട്ട് വരണം. സഹ മയാ ദൃശ്യത്തെ എന്ന് പറയും. സഹ മയാ ദൃശ്യത്തെ എന്ന് പറയും. അപ്പോ അവിടെ ദൃശ്യത്തെ കർമ്മണി എന്ന് പക്ഷെ അവിടെ വന്നേത് പ്രഥമയാണ്. അതിന്റെ നിയമം അടുത്ത് പറയും, ശേഷേ പ്രഥമ. ആദ്യം മധ്യപുരുഷന്റെ ഇത് പറയുന്നു. ആദ്യം ഇവിടെ പറയുന്ന കർത്തരി, കർമ്മണി പിന്നീട് വരും. കർത്തരി നോക്കുക, തിങ് വാച്ച് കാരകവാചന യുഷ്മതി പറയും. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോണിൽ എന്തുവരും? കർത്തൃകാരകം ഒരു കോണിൽ. മറ്റ് രണ്ട് കോണിൽ എന്തുവരും? ഉപപദവും തിങ്ങും. മനസ്സിലായോ? ഒരു കോണിൽ വരുന്നു കർത്തൃകാരകം, കർത്തരിയിൽ ആദ്യം കർത്തരി മനസ്സിലാവും. മറ്റ് രണ്ട് കോണുകളിൽ ഒരിടത്ത് വരുന്നു തിങ്ങും ഉപപദവും. തിങ്ങിന്റെ അർത്ഥവും ഉപപദത്തിന്റെ അർത്ഥവും ആ ഒരു കാരകമായിരിക്കും. ഏത്? കർത്തരി. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നു മധ്യപുരുഷൻ വരുന്നു. ആ തിങ്ങെന്ന് പറയുന്നു മധ്യപുരുഷനായിരിക്കും. ഉപപദം യുഷ്മതുമായിരിക്കണം, അർത്ഥം കർത്താവുമായിരിക്കണം. മനസ്സിലായോ? ഒരു കോണിലിരിക്കുന്നത് കർത്തൃകാരകം, മറ്റൊരു കോണിൽ യുഷ്മതും തിങ്ങും. യുഷ്മത് മാറാൻ പാടില്ല. തിങ്ങെന്ന് പറയുന്നത് സിപ്പായിരിക്കണം. സിപ് ദസ്ഭ മധ്യപുരുഷൻ, സിമെന്ന് പറഞ്ഞാൽ മധ്യപുരുഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അതെന്തുകൊണ്ട്? അവിടുത്തെ മധ്യപുരുഷന്റെ അർത്ഥം കർത്താവാണ്, യുഷ്മതിൻ്റെ അർത്ഥവും കർത്താവാണ്. അങ്ങനെ വരുമ്പോൾ ആണ് മധ്യപുരുഷം വരുന്നത് എന്നാണ്. അർത്ഥം എന്ന് പറയുന്നത് കർത്തൃകാരകമായിരിക്കണം, ഇവിടെ കർത്തരി പ്രയോഗത്തിൽ. അതാണ് തിങ് വാച്ച് കാരക വാചിനി. കാരകം എന്ന് പറയുന്നത് പറയുന്നു സഹ പഠതി. സഹ പഠതി എന്ന് പറയുമ്പം അവൻ പഠിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ പഠിക്കുന്നു എന്ന് പറയുന്ന ക്രിയ, ആ ക്രിയയുടെ അർത്ഥം, ആ ക്രിയയുടെ ക്രിയ ചെയ്യുന്നവനാരാണോ? അവൻ, അവനാണ് കർത്താവ്. അല്ലെങ്കിൽ എടുക്കുക ത്വം പഠസി. ഇവിടെ പഠസി എന്ന് പറയുന്ന ക്രിയ, അത് ചെയ്യുന്നവനാണ് ത്വം. അപ്പം അത് കർത്താവാണ്. പക്ഷേ നമുക്ക് പഠസി എന്ന് പറയുന്ന ക്രിയ കേൾക്കുമ്പം തന്നെ മനസ്സിലാക്കുന്നു അതിൻ്റെ കർത്താവ്. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? സിപ്പം എന്ന് പറയുന്നത് കർത്തൃർത്ഥത്തെ വിധിച്ചതുകൊണ്ട്. പാണിനി സിപ്പ് കർത്തൃർത്ഥത്തിൽ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് സിപ്പിന്റെ അർത്ഥം എന്താണ്? പഠനകർത്താവ് എന്നാണ്. തൊമ്മന്റെ അർത്ഥം എന്താണ്? അതും കർത്താവ് തന്നെ. ഇപ്പൊ രണ്ടിന്റെയും അർത്ഥം ഒരു കാരകമായി വരുമ്പോഴാണ് മധ്യപുരുഷം വരുന്നതെന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. ത്വം പടസി എന്ന് പറയുന്നിടത്ത്, ത്വം പടസി എന്ന് പറയുന്നിടത്ത് ത്വം കർത്താവാണ്. എപ്പോഴും ത്വം കർത്താവാകത്തില്ല. എന്തുകൊണ്ട്? അല്ല, ത്വം എന്ന് പറയുന്ന കർമ്മമായി ഒന്നുകൂടി. ഇവിടെ പറയുന്നത് കർത്തരിയിൽ മധ്യമ പുരുഷം വരുന്ന നിയമം പറയണം, എല്ലായിടത്തേക്കും വേണ്ടി പറയുന്നതല്ല. കാരകം എന്ന് പറയുന്നത് എവിടെയായാലും കാരകം എന്ന് പറയുന്ന ഒന്ന് തന്നെ. ഏത് പ്രകടനത്തിലായാലും, കാരകപ്രകടനമായാലും ശരി, വേറെ എവിടെയായാലും ശരി, കാരകം എന്ന് പറഞ്ഞാൽ കർത്തൃകർമ്മ കരുണ സമ്പ്രദാന അപാദാന അധികരണമാണ് ക്രിയാജനകം കാരകം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്വാമി, ഇവിടെ കർമ്മവും കർത്താവും മാത്രമേ വരുള്ളൂ എന്നുണ്ടോ? ഈ ഇവിടെ ഈ മധ്യമ പുരുഷനും ഉത്തമ പുരുഷനൊക്കെ വിധിക്കുന്ന ഈ സൂത്രം അനുസരിച്ച് ഈ കാരക വാച്യം എന്ന് പറഞ്ഞത് കർത്താവും കർമ്മവും മാത്രമേ വരുള്ളൂ? അല്ല, അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ച് വരത്തില്ല. പറയുന്നു സഹ പാദാഭ്യാം ഗച്ഛതി. അവിടെ സഹ പദാഭ്യാം ഗച്ഛതി എന്ന് പറയുന്നിടത്ത് ഗച്ഛതി ക്രിയ ക്കനുസരിച്ചാണ് എന്ത് വരുന്നത്? സ വന്നത്. പാദാഭ്യം അനുസരിച്ചല്ല. അപ്പോ ആ കർണക്രിയക്കനുസരിച്ചല്ല അവിടെ വന്നിരിക്കുന്നു. അപ്പോ ഇത് നോക്കേണ്ടത് കർത്തരിയെ ചിന്തിക്കുമ്പോൾ അവിടുത്തെ തിങ്ങിന്റെ അർത്ഥമുണ്ട്, ഉപപദത്തിന്റെ അർത്ഥമുണ്ട്, അതാണ് നോക്കേണ്ടത്. കർത്തരിയിൽ തൽക്കാലം കർമ്മണി വിടുക, അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും. കർത്തരി മാത്രം നോക്കും. കർത്തരി വരുമ്പോൾ ഇവിടുത്തെ നിയമം അതാണ്, മധ്യപുരുഷനിൽ സിപ്പ് പ്രയോഗിക്കണമെങ്കിൽ അവിടെ യുഷ്മത് തന്നെ ഉപപദമായിരിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈ പറയുന്നു. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? യുഷ്മതിൻ്റെ വാച്യമായിരിക്കുന്ന കർത്താവ് തന്നെയാണ് മധ്യപുരുഷനും എന്താണ് വാച്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് മധ്യപുരുഷ ഉപയോഗിക്കുമ്പോൾ യുഷ്മശബ്ദം തന്നെ ഉപയോഗിക്കുന്നത്. അവിടെ വേറൊന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. യുഷ്മശബ്ദമല്ലാതെ വേറെ ലോകത്തൊരു ശബ്ദമില്ല മധ്യപുരുഷന് ഉപയോഗിക്കാൻ. എന്തുകൊണ്ടങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, മധ്യപുരുഷന്റെ വാച്യം എന്താണ്? കർത്താവ്. യുഷ്മശബ്ദത്തിന്റെ വാച്യവും കർത്താവ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കർത്തരി പ്രയോഗത്തിൽ. കർമ്മണിയുടെ പിന്നെ നോക്കാം. മനസ്സിലായോ? അതിനുള്ള പറഞ്ഞു തിങ് വാച്യ കാരക വാചിനി എന്ന് പറഞ്ഞു. സമാനാധികരണത്തിന്റെ അർത്ഥം പറയുന്നു. തിങ് എന്ന് പറയുന്നത് ഇവിടെ മധ്യപുരുഷനെ എടുക്കുക. തിങ് വാച്യം എന്തായി? കാരകം. ഏത് കാരകം? കർത്തൃകാരകം. അപ്പോൾ എന്തർത്ഥം വരും? തിങ് വാച്യ കർത്തൃ കാരക വാചിനി എന്ന് പറഞ്ഞ വാചകം എന്തായി? യുഷ്മത്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രയാങ്കിളിനെ സങ്കല്പിക്കാൻ. തിങ് വാച്യ കാരക വാചകം എന്താവണം? യുഷ്മശബ്ദം. തിങ് വാച്യ. അപ്പോ തിങ്ങുകൊണ്ട് ഉക്തമായത് യുഷ്മശബ്ദമാണെന്ന് പറയാമോ? തിങ്ങുകൊണ്ട് ഉക്തമാകുന്നത് യുഷ്മശബ്ദമാണെന്ന് പറയാമോ? കർത്തരി പ്രയോഗത്തിൽ എന്തുകൊണ്ട് കർത്താവ് ഉക്തമാകുന്നു? ക്രിയ കൊണ്ട് ഉക്തമാകുന്നത് കർത്താവ്. ഉക്തേ പ്രഥമ. തിങ് വാച്യം എന്ന് പറയുന്നിടത്ത് എന്താണ്? തിങ്ങഹ വാച്യം ഭവതി തിങ് വാച്യം. തിങ് വാച്യ കാരകം എന്നിടത്ത് എന്ത് സമാസം വരും? തിങ് വാച്യസ്യ കാരകം. തിങ് വാച്യം യക്കാരകം. തിങ് വാച്യ കാരകം. അത്ര തിങ് വാച്യ കാരക കർത്തൃകാരക. തസ്യ കർത്തൃകാരകസ്യ വാചകം ഭവതി യുഷ്മശബ്ദ. അത തിങ് വാച്യ കാരക വാചിനി ഇത്യേതത് യുഷ്മദിത്യസ്യ വിശേഷണം ഭവതി. വാചിനി യുഷ്മതി സപ്തമി. തസ്യ സപ്തമി. വാചിനി ഇതി കസ്യ ശബ്ദസ്യ സപ്തമി. വാചി വാചിനോ വാചനഃ. വാചനം വാചനോ വാചനഃ. വാചന വാചനേ വാചന വാചന വാചിനി. യുഷ്മദിത്യസ്യ സപ്തമി ഭവതി യുഷ്മതി. അതഃ യുഷ്മതി ഇത്യസ്യ വിശേഷണം ഭവതി തിങ് വാച്യ കാരക വാചിനി ഇത്യേതത്. അതഃ തിങ് ഭവതി അത്ര സിപ് തസ്യ തിങ് പ്രത്യയസ്യ വാച്യം ഭവതി കർത്തൃകാരകം. തസ്യ കർത്തൃകാരകസ്യ വാചകം ഭവതി യുഷ്മശബ്ദ. യഥാ ത്വം ഭവസി ഇത്യത്ര. യുഷ്മതി അനന്തരം വദതി പ്രയുജ്യമാനെ അപ്രയുജ്യമാനേ ച സ്ഥാനിനി ഇത്യസ്യ വ്യാഖ്യാനം ഭവതി പ്രയുജ്യമാനെ അപ്രയുജ്യമാനേ ച സ്ഥാനിനി അപി ഇത്യസ്യ സ്ഥാനം പ്രസംഗ ഇതി പൂർവമേ ഉക്തം സ്ഥാനം പ്രസംഗ സ്ഥാനം അസ്യ അസ്തീരി സ്ഥാനി തസ്യ സപ്തമി ഭവതി സ്ഥാനിനി യുഷ്മതി യുഷ്മതി ഇത്യസ്യ വിശേഷണം ഭവതി സ്ഥാനിനി ഇതി സ്ഥാനം പ്രസംഗം പ്രസംഗം ഇത്യസ്യ പ്രസക്തിരിത്യവ അർത്ഥ പ്രസക്തി ഇത്യുക്തേ യുഷ്മശബ്ദസ്യ പ്രാപ്തോ സത്യം ഇത്യർത്ഥ തസ്യ പ്രയോഗ അഭാവേ കേവലം തസ്യ അർത്ഥം ബുദ്ധ്വാ തസ്യ പ്രാപ്തോ അപി മധ്യമർഷ ബോധി ഏവം തസ്യ പ്രയോഗേ അപി തസ്യ യുഷ്മശബ്ദസ്യ പ്രയോഗ പ്രാപ്തോ പ്രയോഗ അഭാവേ അപി ഭവതി മധ്യമപുരുഷ ഏവം പ്രയോഗേ അപി മധ്യമപുരുഷ ഭവതി അതാണ് സ്ഥാനിനി അപി സ്ഥാനം എന്ന് വെച്ചാൽ പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാപ്തി അപ്പൊ സ്ഥാനിനി എന്ന് പറഞ്ഞാൽ യുഷ്മശബ്ദം പ്രാപ്തമാകുമ്പോൾ പ്രയോഗിക്കണമെന്നില്ല അപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗിച്ചാലും രണ്ടർത്ഥവും കിട്ടും എന്ന് പറഞ്ഞാൽ യുഷ്മശബ്ദം പ്രയോഗിച്ചാലും ശരി പ്രയോഗിച്ചില്ലെങ്കിലും ശരി പക്ഷെ എൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നു യുഷ്മശബ്ദം അർത്ഥസഹിതം അറിഞ്ഞിരിക്കണം ഇത് യുഷ്മശബ്ദമാണ് ഇത് കർത്തൃകാരകമാണെന്ന് അറിഞ്ഞിരിക്കണം കർത്തൃവാചകമായ യുഷ്മശബ്ദത്തെക്കുറിച്ച് ബോധം വേണം അങ്ങനെയുള്ളപ്പോൾ അത് പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിലും ധാതുവിൽ നിന്ന് എന്തുവരും മധ്യപുരുഷം വരും പ്രയോഗിക്കണമെന്നില്ല ഭവസി എന്ന് പറഞ്ഞാൽ മതി ത്വം എന്ന് പറയേണ്ട കാര്യമുണ്ട് പ്രയോഗിച്ചാലും വരാം അതാണ് സ്ഥാനിനി എന്ന് പറയുമ്പോൾ എന്തർത്ഥം കിട്ടും അർത്ഥം അറിഞ്ഞിട്ട് പ്രയോഗിക്കാതിരിക്കുക അപി എന്ന് പറഞ്ഞാലോ പ്രയോഗിക്കുക മധ്യമ എന്ന് സൂത്രത്തിൽ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് മധ്യമ പുരുഷ മധ്യപുരുഷ എന്ന് പറഞ്ഞാൽ ഏതാണ് മനസ്സിലായല്ലേ ഉപപദേ എന്ന് പറയുന്നു യുഷ്മതി ഉപപദേ സമാനാധികരണേ സ്ഥാനിനി ഉപദേ സമാനാധികരണേ സ്ഥാനിനി യുഷ്മതി ഇത് സർവം യുഷ്മ ശബ്ദസ്യ വിശേഷണം അത്ര യുഷ്മശബ്ദ സമാന അധികരണമസ്തി അധികരണം ഭവതി സ്ഥാനി ഏവം സ്ഥാനീ ഭവതി ഏവം ഉപപദസ്ഥ ഭവതി യുഷ്മശബ്ദ അത്ര ഭൂധാതോ ഉപപദം ഭവതി കസ്മാൻ തസ്യ സമീപ ഉച്ചരിതത്വാത് അത് ഉപപദം ഭവതി സമാനാധികരണം ഭവതി കസ്മാത് മധ്യമ വാച്യസ്യ കാരകസ്യ വാചകത്വാത് മധ്യമ പുരുഷവാച്യ കാരകസ്യ വാചകത്വാത് കിമത്ര പ്രശ്ന മധ്യമപുരുഷവാച്യം ത്വം ശബ്ദമല്ലേ മധ്യമപുരുഷവാച്യം ഭവതി കാരകം അത് ത്വം ശബ്ദ ത്വം ശബ്ദസ്യ അർത്ഥ ഭവതി കാരകം മധ്യമപുരുഷവാച്യം ന ത്വം ശബ്ദ മധ്യമപുരുഷ ഇത്യസ്യ അത്ര സിദ്ധസ്ഥ ഇത്യർത്ഥ തസ്യ വാച്യം ന തു യുഷ്മശബ്ദ തേഷാം പ്രത്യയാനാം വാച്യം ഭവതി അത്ര കർത്തൃകാരം അത്ര കർത്തരി പ്രക്രിയ വർത്തതെ നതു യുഷ്മശബ്ദ ഏവം യുഷ്മശബ്ദസ്യ വാച്യം നതു യുഷ മധ്യപുരുഷ യുഷ്മശബ്ദസ്യ വാച്യം ഭവതി അത്ര അത്ര വാച്യശബ്ദേന കാരകമേവ ഗൃഹീതവ്യം നതു ശബ്ദ കാരകം കർത്രാദികാരകം അത്ര കർത്തരി പ്രക്രിയായാം കാരകശബ്ദേന കർത്തൃകാരകം ഗ്രഹീതവ്യം ഏത് സ്പഷ്ടം ചേത് കർമ്മണി കഥം പ്രവർത്തിച്ചു ജ്ഞാതം ശക്തി അത്ര അത്ര അത്ര കർത്തരി പ്രക്രിയായാം കർത്തൃകാരകമേവ കർമ്മണി പ്രക്രിയ ഇതാങ്ങിന്ന വിചാരിയതേ കർമ്മണ്യ അപി പ്രയോഗ ദൃശ്യത്തെ ത്വം മയാ അത്ര കർമ്മണ്യേവ എന്തു ഇതാനീം അസ്മാഭി കർത്തരി പ്രക്രിയ ഏവ നിരൂപിതേനത് കർമ്മണി ഈ വാച്യം എന്നുള്ളതിന് കാരകം എന്നുള്ള അർത്ഥം എടുക്കണമെന്നുള്ളത് വ്യാഖ്യാനത്തിലൂടെയാണോ മനസ്സിലാവുന്നത്? അത് വ്യാഖ്യാനത്തിലൂടെയാണോ? അതോ വാച്യം എന്നുള്ളതിന് കാരകം തന്നെ എടുക്കണം എന്ന് പറയുന്നത്? വാച്യം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരാമല്ലോ. അത്ര അസ്മിൻ പ്രകരണെ തിങ്വാച്യസ്യ വാചകം ഇത്യുക്തത്വാ അസ്മിൻ പ്രകരണെ കാരകമേവ അത്ര തിങ്വാച്യസ്യ വാചകം ഭവതി കാരകം ഏവം മധ്യമപുരുഷസ്യ വ്യവസ്ഥ കൃത യഥാ യുഷ്മശബ്ദഃ ഉപതരൂപേണ വർത്തതെ തദാനീം തിങ്ശബ്ദസ്യ യുഷ്മശബ്ദസ്യാവി വാച്യരൂപ കാരകസ്യ ഏകത്വേ കർത്തരി പ്രക്രിയായാം തസ്യ കാരകസ്യ കർത്തൃത്വാ അത്ര മധ്യമപുരുഷ സംഭവതി. കർത്തൃകാരകം കർത്താവ് സഹ ഇതിന് സമ്പ്രദാനാധികരണം അങ്ങനെയൊന്നും വരില്ല. എല്ലാ കാരകത്തെ കുറിച്ച് എന്താ പഠിച്ചത്? എല്ലാ കാരകങ്ങൾക്കും ക്രിയയുടെ അന്യമുണ്ട്. കർത്താവിന് മാത്രമല്ല, കർത്താവ് കർമ്മം കർണം സമ്പ്രദാനം അധികരണം എല്ലാത്തിനും അന്യമുണ്ട്. ഇവിടെ അത് നമ്മളെവിടെ പഠിച്ചോ? കാരക പ്രക്രിയയിൽ. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, മധ്യമപുരുഷൻ എവിടെ വരുമെന്നുള്ളതാണ് കർത്തരി. അതിനേത് കാരകത്തോടാണ് സംബന്ധം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റത് പഠിക്കണമെങ്കിൽ എവിടെ പോകണം? കാരക പ്രക്രിയ പോകണം. അത് കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നു. ക്രിയ അന്വയി കാരകം അഥവാ ക്രിയാജനകത്വം കാരകം അതിനവിടെ നിരൂപണം ചെയ്തതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും മനസ്സിലാക്കുക തൽക്കാലം. ഇതേ നിയമം തന്നെയാണ് അസ്മദ്യുത്തമ. തഥാഭൂതേ അസ്മദ്യുത്തമ എന്നാണ് വൃത്തി. എന്താണ് തിങ് വാച്യ കാരകവാചിനി അസ്മതി പ്രയുജ്യമാനെ അപ്രയുജ്യമായ മധ്യമസ്യ എന്നാണ് ഉത്തമസ്യ എന്നാക്കിയാ മതി. അതുപോലെ തന്നെ തിങ് വാച്യ കാരകവാചനി അസ്മതി പ്രയുജ്യമാനെ അപ്രയുജ്യമാനെ ഉത്തമസ്യ. ഇവിടെയും ഒരു ട്രയാങ്കിൾ സങ്കല്പിക്കുക. ആ ട്രയാങ്കിളിന്റെ കാരകം ഒരു കോണിൽ എന്തിരിക്കും? കർത്തൃകാരകം. മറ്റു രണ്ട് കോണുകളിൽ ഒരിടത്ത് എന്തിരിക്കും? മധ്യപുരുഷൻ. ആ ഉത്തമപുരുഷൻ മറ്റടുത്ത് അസ്മശബ്ദം. അത് വേണ്ട. അസ്മത് ശബ്ദം, അസ്മത് ശബ്ദം എന്ന് പറയുന്നു. എങ്ങനെ? ഉദാഹരണം എങ്ങനെയാണ്? അഹം ഭവാമി, അഹം ഭവാമി എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നു? തിങ് പറഞ്ഞു ഇവിടെ മിപ്പ് വസ് മസ്. തിങ് വാച്യ കാരകം ഭവതി കടത്തുകാരകം പറയുന്നു. തിങ് വാച്യ കാരക വാചകമായി അസ്മത് ശബ്ദം. ഇവിടെയും പ്രത്യേകത എന്താണ്? അസ്മത് ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം വരത്തില്ല. തിങ് വാച്യ കാരകവാചകവുമായി അസ്മത് ശബ്ദം അല്ലാതെ ഒന്നും വരത്തില്ല. അങ്ങനെ വരുന്നിടത്ത് മാത്രമേ ഉത്തമപുരുഷം പ്രയോഗിക്കാവൂ. ഇത് കർത്തരി പ്രക്രിയ എന്നുള്ളൊരു ശീർഷകത്തിന്റെ താഴെ ആയത് കാരണം അസ്മത് ശബ്ദം പ്രഥമാവിഭക്തി എന്ന് പറയണ്ട. കർത്തരി പ്രത്യം കർത്തരി പ്രക്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് അസ്മത് ശബ്ദ ഏകവചനം എന്ന് പറയണ്ട. ആ പറയേണ്ട കാര്യമില്ല. ഇത് കർത്തരിയിലാണ് അല്ലേ? അപ്പോ ഇവിടെ എന്തായി? തിങ് മിപ്പ് വസ് മസ്. തിങ് വാച്യമായി എന്ത്? കർത്തൃകാരകം. അതിന്റെ വാചകമായി എന്ത്? അസ്മശബ്ദം എന്ന് പറയുമ്പോൾ അസ്മശബ്ദത്തിന്റെ അർത്ഥവും ഉത്തമപുരുഷന്റെ അർത്ഥവും ഒരു കാരകമായി വരുന്നു. ഇവിടെ കർത്തരിയിലായതുകൊണ്ട് കർത്തൃകാരമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉത്തമപുരുഷം പ്രയോഗിക്കാവൂ. അവിടെ പറയുന്നു പ്രയുജ്യമാനെ അപ്രയുജ്യമാനെ. അസ്മശബ്ദം അവിടെ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ചുരുക്കത്തിൽ ഇതാണ്. എന്താണ്? മധ്യപുരുഷം വരുന്നത് യുഷ്മദിനോട് അന്വയിക്കുമ്പം, ഉത്തമപുരുഷം വരുന്നത് അസ്മദിനോട് അന്വയിക്കുമ്പം. യുഷ്മതും അസ്മദും പ്രയോഗിക്കണമെന്ന് നിർബന്ധമുണ്ട്, ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെ? ഭവസി ഭവത ഭവത ഭവാമി ഭവാമഹ ഭവാമഹ. ഈ രൂപങ്ങൾ വരുന്നത് കർത്തരി പ്രയോഗത്തിലാണ്. ഇതിവിടെ ചേർത്തോളൂ. ഇത്തരം രൂപങ്ങൾ കിട്ടുന്നത് കർത്തരിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് അതിന്റെ വാച്യവും മറ്റതിന്റെ വാച്യവും ഒന്നായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കർത്തരി പ്രയോഗത്തിൽ ഈ പറയുന്നതിന്റെ ഇതാണ്, യുഷ്മശബ്ദത്തോട് അന്വയിക്കുമ്പോഴാണ് മധ്യപുരുഷം വരുന്നത്, അസ്മശബ്ദത്തോട് അന്വയിക്കുമ്പോഴാണ്. അതെങ്ങനെ അന്വയിക്കും? കർത്താവായി അന്വയിക്കുമ്പോൾ. ഇതാണ് സിമ്പിളായി പറയുന്ന കാര്യം. നമ്മൾ അതുകൊണ്ട് സാധാരണ പറയും എന്താണ്, ത്വം കർത്താവായി വരുമ്പോ മധ്യപുരുഷൻ, അഹം കർത്താവായി വരുമ്പോ. ആ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിന് ഈ സമാനാധികരണം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് തിങ് വാച്യ കാരകവാചിനി എന്നുണ്ട്. സ്ഥാനിന്യബി എന്ന് പ്രയോഗിച്ചതുകൊണ്ട് പ്രയോജ്യമാനെ അപ്രയോജ്യമാനെ. ഇത്രയും കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ആണ് അസ്മദ്യുത്തമ തഥാഭൂതേ അസ്മതി ഉത്തമ സ്യാ അത്ര തിങ് ഭവതി നിപ് വസ് മസ് ഇതി പ്രത്യയാഹ തേഷാം പ്രത്യാനം വാച്യത്വേന യദാ കർത്തൃകാരകം ഭവതി തദാനീം തസ്യ കാരകസ്യൈവ വാചകത്വേന അസ്മശബ്ദസ്യ പ്രയോഗേ അപ്രയോഗേച്ച ഉത്തമപുരുഷയേവ സ്യാത്. ശേഷേ പ്രഥമ ഇവിടെ അപ്രയോഗത്തിലാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ക്രിയ അനുസരിച്ച് അർത്ഥം ബുദ്ധ്വ ശബ്ദസ്യ അപ്രയോഗ. അർത്ഥജ്ഞാനം കൊണ്ട്, അർത്ഥജ്ഞാനം വേണം, അർത്ഥം അറിഞ്ഞിരിക്കണം. ഇത് കർത്തരിയാണ്, ആരവിടെ കർത്താവ്? യുഷ്മ ശബ്ദം. പിന്നെ ശബ്ദം പ്രയോഗിക്കേണ്ട കാര്യമില്ല. കർത്താവിന്റെ വിവക്ഷയല്ല, കർത്താവ് ഉണ്ട് അവിടെ. വിവക്ഷ എന്ന് പറയുമ്പോ എന്താണ്? ഏത് വിവക്ഷയല്ല, അവിടെ ഉണ്ട് കർത്താവ്, അർത്ഥം അറിഞ്ഞിട്ടുണ്ട്. ഏത് വക്താവിന്റെ വിവക്ഷ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. വിവക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നതിനുള്ള ആഗ്രഹം എന്നേയുള്ളു. ഇവിടെ അതല്ല, പറയുന്നു, പറയാതെയിരിക്കുന്നു, വെറും ആഗ്രഹമല്ല. ശബ്ദം പ്രയോഗിക്കുന്നു, പ്രയോഗിക്കാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അർത്ഥത്തെ അറിയുന്നു. അർത്ഥം ബുദ്ധ്വാ ശബ്ദസ്യ പ്രയോഗ പ്രയോഗ അഭാവസ്ഥ രണ്ടുമുണ്ട്. ഇങ്ങനെ ആ അത് തന്നെ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുന്നു. അണ്ടർസ്റ്റുഡ് എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നു. ശബ്ദം പ്രയോഗിക്കുകയോ പ്രയോഗിക്കാതിരിക്കുന്ന അയാളുടെ സ്വാതന്ത്ര്യം. അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ശേഷേ പ്രഥമ മധ്യമയോരവിഷയേ പ്രഥമ സ്യാത്. മധ്യമത്തിന്റെയും ഉത്തമത്തിന്റെയും ഈ പറഞ്ഞ വ്യവസ്ഥ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതാണ് ശേഷമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പ്രഥമപുരുഷൻ എന്ന് വെച്ചാൽ അഹം അസ്മത് ശബ്ദം ഉത്തമപുരുഷൻ ഉത്തമപുരുഷന് വേണ്ടി പ്രയോഗിച്ചു. യുഷ്മശബ്ദം മധ്യമ പുരുഷന് വേണ്ടി പ്രയോഗിച്ചു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഞാനും നീ ഒഴികെ ബാക്കിയുള്ള സർവ്വതും. അതിനുവേണ്ടി എന്തുപയോഗിക്കാം? പ്രഥമ പുരുഷൻ രാമ ഭവതി സഹ ഭവതി ഭവാൻ ഭവതി എന്ന് തുടങ്ങി സർവത്ര ഉപയോഗിക്കാം. അപ്പം ഭവാൻ ഭവസി എന്ന് പ്രയോഗിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ത്വം ഭവസി എന്ന് പറയുന്ന പോലെ അതേ അർത്ഥമല്ലേ ഭവാൻ എന്ന് പറഞ്ഞാലും? അത് യുഷ്മശബ്ദമല്ല. അത് യുഷ്മശബ്ദമല്ല, അതുകൊണ്ടാണ്. അർത്ഥം അത് തന്നെയാണ്. ത്വമ്മിന്റെ അർത്ഥം തന്നെയാണ് ഭവാൻ. ത്വം ഭവസി ഭവാൻ ഭവസി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? മധ്യപുരുഷൻ യുഷ്മശബ്ദം ഒരു ശബ്ദത്തിനേ ഉള്ളൂ. ആ അർത്ഥത്തിൽ വേറെ ഏതെങ്കിലും ഒരു ശബ്ദം ഉപയോഗിച്ചാലും കഴിയത്തില്ല. ഭവാൻ എന്ന് പറയുന്നത് നമ്മൾ സംബോധ്യ വിഷയമായി വരുമ്പോൾ. സംബോധ്യം എന്ന് പറയുമ്പോൾ എന്താണോ ഏതൊന്നിനെയാണോ സംബോധന ചെയ്യുന്നത്, ഭവാൻ സംബോധനയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ത്വം ഒരാളെ സംബോധന ചെയ്ത് പറയുകയാണ്. അതുകൊണ്ട് ത്വം എന്ന് പറയുന്നത് സംബോധ്യമായി. ഭവാനും അതുപോലെ തന്നെ പറയാം, സംബോധ്യം. മലയാളത്തിൽ അങ്ങനെ ഒരു സംബോധ്യമായ ഒരു മധ്യപുരുഷൻ ഇല്ല അല്ലേ? മലയാള ഭാഷയിൽ സംബോധ്യമായ ഒരു മധ്യപുരുഷ വാക്കില്ല. നീ എന്ന് പറയുന്നു, അപ്പൊ അതിന് സംബോധന ചെയ്യാൻ പറ്റില്ലോ? അല്ല, സംബോധന എന്നുള്ള അർത്ഥമല്ല, ഒരാളെ അഭിമുഖീകരിച്ച് പറയുക. സാറിന് പറയുന്ന സംബോധനയല്ല, ഇവിടെ പറയുന്നത് ഒരാളെ നമ്മൾ അഭിമുഖീകരിച്ച് പറയുക, അഭിമുഖമായി പറയുക എന്നുള്ള ഇതിനാണ് സംബോധ്യം എന്ന് പറയുന്നത്. അപ്പോ സംബോധ്യമായിരിക്കുന്നു ത്വം നീ എന്ന് പറയുമ്പോൾ. ആ ത്വം എന്ന് പറയുന്നതിന് പകരം ഭവാൻ എന്ന് പറയുന്നിടത്തും അത് തന്നെ ചെയ്യുന്നു സംബോധ്യം. പക്ഷെ മധ്യപുരുഷ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സൂത്രത്തിൽ യുഷ്മതെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോ സംബോധ്യമായ മറ്റേതെങ്കിലും പദം ഉപയോഗിച്ചു കഴിഞ്ഞാലും മധ്യപുരുഷന് ഉപയോഗിക്കാൻ പാടില്ല, ഒറ്റ ശബ്ദത്തിനേ പാടുള്ളൂ. ത്വം എന്ന് പറയുന്ന ശബ്ദത്തിന് മാത്രം, വേറെ ഒരു ശബ്ദവും അതേ അർത്ഥത്തിൽ ഒരു പര്യായ ശബ്ദം ഉപയോഗിച്ചാലും സാധ്യമല്ല. അതെല്ലാം ഏതിപ്പെടും. അതുകൊണ്ടാണ് ഭവാൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യോഗത്തിന് നമ്മൾ പ്രഥമപുരുഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് സരള സംസ്കൃതമൊക്കെ പഠിക്കുമ്പോൾ എന്താണ് വിഷ്മശബ്ദത്തിന്റെ പകരം ഭവാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ വിഷ്മശബ്ദത്തിന്റെ രൂപം അറിയേണ്ട കാര്യമില്ല. പ്രഥമപുരുഷൻ കൊണ്ട് തന്നെ എല്ലാ വ്യവഹാരവും നടക്കും. പിന്നെ അഹം അസ്മശബ്ദം മാത്രം അറിഞ്ഞാൽ മതി. സംബോധന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ അഭിമുഖീകരിച്ച് സംസാരിക്കും. അത് വേറെ, അതിവിടെ അത് ഇവിടെ നമ്മളത് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ചിന്തിച്ച് വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഈ ത്വം എന്നുള്ളത് സംസ്കൃതത്തിൽ വ്യവഹാരത്തിൽ ഉപയോഗിച്ചാൽ ആദരവില്ലായ്മയാണെന്നുള്ള ശരിയാണോ? അങ്ങനെ ആദരവില്ലായ്മയാണെന്നുള്ള ഭവാനെന്ന് തന്നെ പറയണ നിർബന്ധമൊന്നുമില്ല. ഭവാനെന്ന് തന്നെ ബഹുമാനത്തോടെ പറയണ നിർബന്ധം. ദൈവത്തിന് പോലും തൊമ്മെന്ന് പറയുന്നുണ്ട്. പിന്നെയാണോ ഇല്ലേ? ഏത് അടുപ്പം കൊണ്ട് ബഹുമാനം? ബഹുമാനമേ, അപ്പൊ അടുപ്പം ഉണ്ടെങ്കിലും ബഹുമാനം നഷ്ടപ്പെടുകയില്ലെങ്കിൽ എവിടെ ഉപയോഗിക്കാം? അവജ്ഞ എന്നുള്ളതല്ല, തൊമ്മിൽ എന്ന് പറയുന്നത് എവിടെ ഉപയോഗിക്കാം? അനുഭവാൻ എന്ന് പറയണമെന്നല്ല. ഭവാൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. മധ്യപുരുഷ രൂപം പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ശബ്ദം കൂടെ ഒരു രൂപം തന്നെ ലാഭിക്കുന്നു. പ്രഥമയും ഉത്തമപുരുഷനും മതി. അത് ഒരു നല്ല രീതിയാണ് സംസ്കൃതത്തിലേക്ക് പ്രവേശിക്കാൻ. ബഹുമാനമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. എങ്ങനെ? ഭവത് ശബ്ദം, ഭവത് ഭവതി നമസ്കൃതത്തിൽ, ഭവത് പുല്ലിംഗത്തിൽ ഭവാൻ, സ്ത്രീലിംഗത്തിൽ ഭവതി. ഭവത് ശബ്ദത്തിന്റെ മധ്യമ ഉത്തമയൊരവിഷയ പ്രഥമ സ്യാത്. മധ്യമോ ഉത്തമോ അല്ലെങ്കിൽ ബാക്കി സർവത്ര പ്രഥമ. ഇതിന്റെ ബാക്കിയുള്ളത് നമ്മൾ ഈ രൂപം ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ രൂപം ശ്രദ്ധിക്കുന്ന കാര്യം നോക്കുക. ഭൂത്തി ഇതി ജാതേ, ഭൂത്തി ഇതി ജാതേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂ ഇത്യസ്യ ഭൂവാദയോ ധാതവ ഇത്യനേന ധാതുസഞ്ജ്ഞായ ലബ്ധായാം വർത്തമാനെ ലട്ട് ഇത്യനേന പരത്വേന ലകാരേ കൃതേ ലട്ട് ഇത്യസ്യ പ്രത്യയത്വാദ് പ്രത്യയപരശ്ച ഇത്യനേന പരത്വേന കൃതേ ലാ ഇത്യസ്യ അകാരസ്യ ഏവം ടകാരസ്യാവി ഇസ്സഞ്ജ്ഞായ നിവൃത്തേ ച ല് ഇതി അവശേഷ്യതേ തത്ര ശേഷാത്കർത്തരി പരസ്മീപതം കസ്യ കേന സൂത്രേണ പരസ്മിവതം വിധീയത ലഹ പരസ്മിവതമിത്യനേന ലാദേശാനാം പരസ്മിപത സംജ്ഞായാ ലബ്ധായാം ശേഷാത് കർത്തരി പരസ്മിവതം ഇതി സൂത്രേണ കർത്തരി പരസ്മിപതേ വിഹിതേ അനന്തരം പ്രഥമ മധ്യമ ഉത്തമ ഇത്തനേന തിപ്തസ്ജി യേഷാം പ്രഥമ പുരുഷ സംജ്ഞായാം ലബ്ധായാം ശേഷേ പ്രഥമ ഇത്തനേന യുഷ്മദസ്മദോരവിഷയേ പ്രഥമ പുരുഷസ്യ പ്രാപ്തോ സതി താന്യേകവചന ദ്വിവചന ബഹുവചന ന്യേകശ ഇത്തനേന ഏകവചനാദി സംജ്ഞായാം ലബ്ധായാം ദ്യേകയോർ ഫലന്ത്യം ഇസ്സഞ്ജ്ഞായാം ലോപേജസതി ഭൂ തി അത്ര ഭൂ ഇത്യസ്യ തിങ്ങന്തത്വാ കാ സജ്ഞ സുപ്തിങ്ങന്തം പദമിത്യനേന പദസഞ്ജ്ഞായാം ഏവം വിഭക്തി ച ഇത്യനേന തി ഇത്യസ്യ വിഭക്തിസഞ്ജ്ഞായാം ച ഭൂതി ഇതി സ്ഥിതേ അനന്തരം വദതി സൂത്രം തിങ്ക്ഷിത് സർവധാതുകം തിങ്ക്ഷിതശ്ച ധാത്വധികാരോക്ത ഏത സഞ്ജ്ഞാ സ്യുഃ ഇതം സൂത്രമുപി ധാത്വധികാരേ വർത്തതേ അതഃ അത്ര വദതി തിങ്ക്ഷിതശ്ച ധാത്വധികാരോക്ത ധാത്വധികാര ഉക്ത തിങ്ക്ഷിതശ്ച തിങ് ഇതു ധാത്വധികാരേ ഏവ ശിത്തവി ശിത്ത് ഇത്യസ്യ ശ് ഇത്യസ്യ ഇതി ബഹുവ്രീഹി സമാസ ശസ് ഇത്യാദിഷു സുപ്സു അത്ര ധാത്വധികാരത്വ അഭാവാത് ഇതം സൂത്രം ന പ്രവർത്തതെ കിന്തു യത്ര ധാത്വധികാരേ ശിത് വർത്തതെ തത്ര ഏതസഞ്ജ്ഞാസ്യുഹോ അതഃ ഏതേ പ്രത്യയാഃ ധാത്വധികാര ഉക്താഃ സാർവധാതുക സംജ്ഞാ സ്യുഃ ഇത്യർത്ഥഃ ഏതത് സംജ്ഞാഃ സ്യുഃ തിങ്ങിനും ശത്തിനും സാർവധാതുക സംജ്ഞ ഈ സൂത്രം വിധിക്കുന്നു. തിങ് നമ്മൾ പഠിച്ചു, ശത്ത് ശകാരവിത്തായത് ഏതാണോ അതല്ല, അതിനി അടുത്ത് വരും. ഇവിടെ ഇപ്പോൾ എന്ത് വന്നു? ഭൂ തീ എന്നിരിക്കുമ്പോ തീക്ക് എന്ത് സംജ്ഞ കിട്ടി? സർവധാതു സംജ്ഞ. അനന്തരം വദതി കർത്തരി ശപ് കർത്തരടത്തെ സർവധാതുകെ പരെ ധാതോ ശപ് അത്ര കർത്തൃ അർത്ഥ സർവധാതുക തി ശബ്ദ പരേ വർത്തത. ആണല്ലോ തീ എന്ന് പറയുന്നത് കർത്തരിയിലാണ് വന്നത്. അതിന് സാർവധാതുക സംജ്ഞയും കിട്ടിയ സൂത്രപ്രകാരം ആ സാർവധാതുകമായ തിപ്പ് അല്ലെങ്കിൽ തീ പരത്തിലിരിക്കുമ്പോൾ ഏതിൽ നിന്ന്? ധാതുവിൽ നിന്ന്. അത് പരത്തിലിരിക്കുമ്പോൾ ശപ്പ് വിധിച്ചാൽ എവിടെ വരും? ധാതുവിൽ നിന്ന് സാർവധാതുകം പരമിരിക്കെ ശപ്പ് വിധിച്ചാൽ അത് എവിടെ വരും? പരത്തിലുള്ള ധാതുവിന്റെ പരത്തിൽ വരും. എന്തുകൊണ്ട് പരത്തിൽ എന്തിരിക്കണം? സർവധാതു ഇരിക്കണം. സർവധാതുക്കും പരത്തെ ഇരിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ വിരിക്കുന്ന ശപ്പ് എവിടെ വരും? സർവധാതുകത്തിന്റെ പൂർവത്തിൽ വരണ്ടേ? എന്നാൽ ധാതുവിന്റെ പരത്തിലും ആയിരിക്കണം. എന്ന് പറയുമ്പോ എവിടെ വരും? മധ്യത്തിൽ വരും. മനസ്സിലായോ? പരത്തിലൊന്ന് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പൂർവത്തിൽ വരും. ധാതുവിന്റെ പരത്തിലെന്ന് പറഞ്ഞുകൊണ്ട് മധ്യത്തിൽ വരും. അപ്പൊ എങ്ങനെ വരും? ഭൂ ശപ്പ് തീയുന്നു വരും. ആണ് പറഞ്ഞിരിക്കുന്നത് കർത്തർശപ്പ്. കർത്തൃർത്ഥേ സർവധാതുകെ പരേ. കർത്തൃർത്ഥത്തിലുള്ള സർവധാതുകം ഇവിടെ ഏതാണ്? തീ. പരേ ധാതോഹോ ശപ്പ് സ്യാ. അത ധാതോഹോ പരേ സർവധാതുക തീ ഇത്യസ്യ പൂർവേ ശപ് ഇതി ഭവതി. ശപ് ഇത്യസ്യ വികരണസംജ്ഞ പ്രാചീന ആചാര്യ സിദ്ധ. പ്രാചീന ആചാര്യഹി ശപ് ഇതി അയം പ്രത്യയ വികരണ ഇതി ഉച്യത്തെ. വികരണം എന്നാണ് പേര്. അത ഭൂവാദി അത്ര ശപ് വികരണ ഇത്യവി കഥ്യത. ഭൂവാദിഷു അത്ര ശബ് വികരണ ഇത്യസ്യ മധ്യേ ശപ് വർത്തതേ ഇത്യർത്ഥ. അത് ഈ സൂത്രങ്ങൾ കൊണ്ട് തന്നെ വരാവുന്നതല്ലേ ഉള്ളൂ. ഈ സൂത്രങ്ങൾ കൊണ്ട് തന്നെ വരാവുന്നതല്ലേ ഉള്ളൂ. എങ്ങനെ? മധ്യത്തിലാണെന്നുള്ളത് അല്ല, അതിന്റെ സപ്ന വികരണം എന്ന് പറയുന്ന സപ്ന, അതിനെ കുറിച്ചാണ് പറയുന്നത്. വികരണം എന്ന് പറയുന്ന സപ്ന പ്രാചീന ആചാര്യന്മാർ കൊടുത്തിരിക്കുന്നതാണ്. പാണിനി അങ്ങനെ ഒരു സപ്ന വിധിച്ചിട്ടില്ല. പ്രക്രിയയിൽ ആ സപ്ന വേണ്ട, പക്ഷെ വ്യവഹാരത്തിൽ എന്ത് പറയും? ഭവതി ശപ് വികരണ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ ശപ്പ് വന്നിരിക്കുന്നു. മധ്യത്തിൽ ശപ്പ് വരുന്നത് ഈ സൂത്രപ്രകാരം കർത്തരി ശപ് ധാതോ പരത്വേന സർവധാതുകാത് പൂർവം ഇത്യുക്തത്വാത് ധാതു പ്രത്യയോ മധ്യേ ശപ് ഭവതി സൂത്രാദേവ ഏവം ലഭ്യത്തെ. എന്തായി? ശപ് ഇത്യസ്യ പ്രത്യയത്വം വർത്തതെ പ്രത്യാധികാരത്വ ശപി പകാരസ്യ വിസഞ്ജാഭൂതി ഉപദേശത്വ ഫലന്ത്യം ശകാരസ്യ വിസഞ്ജാ സിദ്ധ്യതി ജ്ഞാനസൂത്രേണ ലശക്വദ്ധിതേന അവശിഷ്യതേ കിം അകാരഃ അതഃ ഭൂ ആ തി ഇതി സ്ഥിതേ ശപ് ഇത്യസ്യാവി സാർവധാതുക സജ്ഞ പ്രാപ്നോതി ഗേന സൂത്രേണ കേന സൂത്രേണ തിങ്ഷിത് സർവധാതു ഇത്യനേന തത്ര ഉക്തം ശിതവി സർവധാതുവി അസ്യ ശപ് ഇതി വികരണസ്യ ആദിമ ശകാരസ്യ ഇസഞ്ജകത്വാത് അയം ഭവതി ശിത് ഇത് എസ്യ അത അസ്യാദസാർവധാതുകസാപൂർവസൂത്രേണേവ ലഭ്യതേ. അത അനന്തരം സൂത്രം പ്രവർത്തതെ സാർവധാതുക ആർദ്ധധാതുകയോ അനയോ പരയോരിഗന്ധാംഗസ്യ ഗുണ അവാദേശ അനയോ പരയോ ഇത്യുക്തേ സാർവധാതുക ആർദ്ധധാതുയോ പരയോ ഇത്യർത്ഥ. ആർദ്ധധാതുക സജ്ഞ അഗ്രേ വക്ഷ്യതി. അത്ര സാർവധാതുക സജ്ഞ വിഹിത. അത്ര ശപ് ഇത്യസ്യ സാർവധാതുക സജ്ഞ വർത്തതേ തി ഇത്യസ്യാപി. അത്ര പ്രത്യയ ദ്വയസ്യാപി സാർവധാതുക സംജ്ഞ വർത്തത്തെ. അത്ര ധാതോ പരത്വേന ശബ് രൂപ സർവധാതുക പ്രത്യേക വർത്തത്തെ. മനസ്സിലായോ? ഭൂവിന്റെ പരത്തിലിരിക്കുന്ന സർവധാതു ഏത്? ശപ്പാണോ തിപ്പാണോ? രണ്ടുമാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്നത് ശപ്പ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഇഗന്ധാംഗത്തിന് ഗുണം വരുമെന്നാണ്. ഈ സൂത്രം അംഗാധികാരത്തിലാണ്. ഇഗോ ഗുണവൃദ്ധി എന്നൊരു സൂത്രമുണ്ട്, അതനുസരിച്ച് ഇക്ക് ഇവിടെ വരും, അംഗത്തിന്റെ വിശേഷണമാവും. ഏന വിധി സ്ഥാന്തസ്യ തദവിധി വരും, ഇഗന്ധസ്യ അംഗസ്യ എന്നർത്ഥം കിട്ടും. അത് അർത്ഥം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാണ് പ്രക്രിയയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇഗന്ധമായ അംഗത്തിന് എന്തുവരും? ഗുണം. ഗുണം വരും എന്ന് പറയുന്നു. അപ്പൊ ഈ ഗുണവൃദ്ധി വേറെ സ്ഥലത്ത് വരും? വൃദ്ധി വേറെ സ്ഥലത്തേക്ക് വേണ്ടിയാണോ? എങ്ങനെ? ഇഗോ ഗുണവൃദ്ധി എന്നല്ലേ സൂത്രം? അതിന്റെ അർത്ഥം അതല്ല. ഗുണവൃദ്ധി ശബ്ദാഭ്യാം എത്ര ഗുണവൃദ്ധി വിധീയത്തെ തത്ര ഇക് ഇത് ശബ്ദ ഉപസ്ഥിതിർ ഭവതി എന്നാണ് അതിന്റെ ആശയം. ഏതെങ്കിലും സൂത്രത്തിൽ ഗുണവൃദ്ധി ശബ്ദങ്ങളെ കൊണ്ട് ഗുണമോ വൃദ്ധിയോ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇക്കെന്ന് പറയുന്ന പദം വരും. ഇവിടെ ഗുണശബ്ദം കൊണ്ട് എന്ത് ചെയ്തു? ഗുണത്തെ വിധിച്ചു. ഗുണം പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇക്ക് വന്നു. ഇക്ക് വന്നു കഴിഞ്ഞാലോ അംഗവിശേഷണം തദന്ത വിധി വരുന്ന ഏ സൂത്രം? ഏന വിധി സ്തദന്തസ്യ. അപ്പൊ ഇഗന്ധ അംഗം ഒന്ന് കിട്ടി. അംഗത്തിന്റെ സംജ്ഞയാണോ ഇക്കുന്നത്? അംഗത്തിന്റെ സംജ്ഞയാണോ ഇക്കുന്നത്? അംഗത്തിന്റെ വിശേഷണം ഇക്ക്. വിശേഷണം വന്നു കഴിഞ്ഞാൽ ഏന വിധി സ്തദന്തസ്യ എന്നുള്ള നിയമം അനുസരിച്ച് ഇഗന്ധ അംഗം ഒന്ന് കിട്ടും. അപ്പൊ ഇഗന്ധമായ അംഗത്തിന് ഗുണം വിധിച്ചു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? അലോന്തിസ്യ. പ്രകാരം അംഗത്തിന്റെ അന്ത്യത്തിന് വരും. ഇവിടെ അംഗത്തിന്റെ അന്ത്യം എന്താണ്? ഭൂ എന്ന് പറയുന്ന ഇഗന്ധമാണ്, ഇക്ക് അന്ത്യത്തിലുള്ളതാണ്, ആണല്ലോ. അത് ഇഗോ ഗുണവൃദ്ധി എന്നുള്ള സൂത്രം ആവശ്യമില്ല അത് വിധിക്കാൻ. അതിന് ഇഗോ ഗുണവൃദ്ധി എന്നുള്ള സൂത്രം ആവശ്യമുണ്ടോ? ഏത്? ഗുണം വിധിച്ചു കഴിഞ്ഞാൽ ഗുണം വിധിക്കുകയാണ്. ഏതിനു വരും എന്നറിയണ്ടേ? ഗുണം ഏതിനാ വരുന്നു അതറിയണ്ടേ? ഏതിനോ ഗുണം വരുന്നതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇക്ക് വരുന്നത്. ഗുണം വിധിക്കുമ്പോൾ ഇക്കിന് ഗുണം വരും. ഇക്കിന് ഗുണം വരും. ഇക്കെന്ന് പറയുമ്പോ ഏതൊക്കെ? അതിനും ഗുണം വരുമെന്നാ പറയുന്നു. ഇക്കിന് ഗുണം വരുന്നു. ഏതിനു ഗുണം വരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. അവിടെ ഇക്കിനെ കൊണ്ടുവന്നു. ഇക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഗുണശബ്ദം ഉണ്ടെങ്കിൽ അവിടെ ഇക്ക് വന്നോളൂ എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ഗുണശബ്ദം കണ്ടുകഴിഞ്ഞാൽ ഉടൻ മനസ്സിലായിക്കോണം ഈ ഗുണമെന്ന് പറയുന്നത് ഇക്കിനാണ്. അതിനുള്ള പരിഭാഷാ സൂത്രമാണേത്? ഇപ്പോ ഗുണവൃദ്ധി. ഇവിടെ ഇക്ക് വന്നു. പക്ഷെ അംഗാധികാരമായതുകൊണ്ട് എന്തോരും അംഗത്തിന്റെ വിശേഷണം. തദന്ത വിധി വരുമ്പോൾ എന്തായി? ഇഗന്ധ അംഗത്തിന് ഗുണം വരുമെന്ന് പറഞ്ഞു. ഇനി സംശയം വരുന്നു, അംഗത്തിൽ എവിടെയാണ് ഗുണം വരുന്നത്? പറയുന്നു അലോ അന്തിസ്യ. അപ്പൊ അകാരമുണ്ടെങ്കിൽ അതിന് ഗുണം വരില്ല എന്ന് പറയാൻ വേണ്ടിയാണ് സൂത്രം. അകാരമാണ് അംഗത്തിലുള്ളതെങ്കിൽ അതിന് ഈ ഗുണം വരില്ല എന്ന് പറയാൻ അല്ല. അതിപ്പോ ഇക്കിന് ഗുണം വിധിച്ചു കഴിഞ്ഞാൽ ഏതിന് ഗുണം വരും എന്നറിയണ്ടേ? ഏതിന് വരില്ല എന്നുള്ളതല്ലോ ആദ്യം അറിയണ്ടേ. എവിടെയാണ് ഗുണം? എവിടെയാ വരുന്നത് അതറിയണ്ടേ? ഗുണം ഏതെന്ന് നമുക്കറിയാം. എങ്ങനെ? അതേ ഗുണം. അതേ ഗുണം. പക്ഷെ എവിടെയാ ഗുണം വരുന്നതെന്നറിയണ്ടേ? അതെങ്ങനെ അറിയും? ഗുണം സംജ്ഞ വിധിച്ചിരിക്കുന്ന ഏതിനാണോ അത്തനും എങ്ങനെ ഇതെവിടെ വരുമെന്നറിയണ്ടേ? അറിയണ്ടേ? ഇവിടെ വരില്ല എന്നറിയുന്നതല്ലല്ലോ മുഖ്യം, ഇവിടെ വരുമെന്നറിയുന്നതിന്റെ. ഇപ്പൊ പറയുന്നു അത് ഇക്കിനാണ് വരുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഗുണം വിധിച്ചാൽ എവിടെ വരുമെന്നറിയാൻ എന്താ വഴി? അപ്പൊ ഗുണം വിധിച്ചാൽ ഇക്കിന് പുറമേയുള്ള ഏതെങ്കിലും വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഇക്കിന് വരുത്തണം അല്ലേ? മാറ്റുന്നതല്ലല്ലോ വിഷയം, ഏതിന് വരുമെന്നറിയല്ലേ. മാറ്റുന്ന കാര്യം പിന്നെയല്ലേ വരുന്നത്. അത് ഗുണം വിധിച്ചതിന് വരുന്ന നമുക്ക് മനസ്സിലാവില്ലേ? വിധിച്ചതിന് വരും. ഇവിടെ വിധിച്ചിട്ടില്ലല്ലോ, ഇക്ക് വന്നില്ലല്ലോ, ഗുണം വിധിച്ചു. ഏതെന്ന് പറഞ്ഞോ? ഗന്ധമായ അംഗത്തിന്. അതങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ഇഗോ ഗുണവൃത്തി അവിടെ വരണം. ഒരാദേശത്തെ വിധിക്കുമ്പോൾ എന്തിനാ നിർദ്ദേശിക്കണം? താനി താനി ഏതെന്നറിയണ്ടേ? വേണ്ടേ? മറ്റു സൂത്രങ്ങളെല്ലാം സ്ഥാനി ഏതാണെന്ന് ഷഷ്ടി നിർദ്ദേശം കൊണ്ട് കിട്ടും. അത് കിട്ടാത്ത സ്ഥലത്താണ് ഇത് അല്ലേ? ആ, എവിടെയെങ്കിലും സ്ഥാനിയെ നേരിട്ട് നിർദ്ദേശിച്ചാൽ ശരി, കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞു ആത്മഗുണ അവർണാദ് അജിവരെ ഗുണ ഏകാദി. അപ്പൊ സ്ഥാനി എവിടെ നിർദ്ദേശിച്ചു? അല്ലേ, അവർണത്തിൽ നിന്ന് അച്ചുവരെ വരുന്നാൽ ഗുണ ഏകാദി. പക്ഷെ സ്ഥാനിയെ നിർദ്ദേശിക്കുന്നേ ഇല്ല. അവിടെ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ഇഗന്ധാംഗം എന്ന് പറയുന്നു, അതിന് ഗുണം വന്നു. ഗുണം വരുമ്പോ എന്ത് വരും? വേസൂത്രൻ വരും. ഗുണം വരുമ്പം ആ സ്ഥാനയന്ത്രം നമ്മ വരുന്നു. ഇവിടെ ഇരിക്കുന്ന എന്താണ്? ഭൂ. അതിന് ഗുണം വരുമ്പോ എന്ത് വരും? ഓ വരും. ഭോ ആ തീ. ഭോ ആന്നിടത്ത് ഭവ പരത്തിൽ തീ ഭവതി. അനയോഹോ പരയോ എന്ന് വെച്ചാൽ സർവധാതുക അർദ്ധധാതുകയോഹോ പരയോഹോ. സർവധാതുകം പരത്തിലിരിക്കുമ്പോഴും വരാം, അർദ്ധധാതുകം പരത്തിലിരിക്കുമ്പോഴും വരാം. അർദ്ധധാതുകം ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടില്ല. തൽക്കാലം ഇവിടെ ഇരിക്കുന്ന എന്താണ്? സർവധാതുകം. രണ്ടും കൂടെ ഇരിക്കണമെന്നല്ല, ഇതിലേതെങ്കിലും ഒന്നിരുന്നാ മതി. ഇവിടെ സർവധാതുകമാണ്, പൂർവ്വത്തിന് ഗുണം വരുന്നു. സ്വാമി, ഇവിടെ ഈ അനയോഹോ പരയോഹോ എന്ന് പറയുന്നതില് രണ്ട്, അത് സപ്തമി നിർദ്ദിഷ്ടമായത് കാരണം പൂർവസ്യ എന്നുള്ളതില് അതനുസരിച്ച് ആദേശം വരുത്താമല്ലോ. പൂർവസ്യ എന്നുള്ള നിയമം അനുസരിച്ച് ആദേശം വരുത്താമല്ലോ. പക്ഷെ രണ്ട് പൂർവം വന്നുകൊണ്ടാണോ ഈഗോ ഗുണവൃദ്ധി എന്നുള്ള ആവശ്യം വന്നത്? അല്ല, പൂർവം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതെല്ലാം വർണ്ണം വരാം? പൂർവത്തിരിക്കുന്നു ഇന്ന വർണ്ണമോ വരാമെന്നുണ്ടോ? തസ്മിന് നിർദ്ദിഷ്ടെ പൂർവസ്യ എന്നേ പറയുന്നുണ്ട്. പൂർവത്തിൽ അത് ഏതെന്നറിയണ്ടേ? സ്വരങ്ങളേതും പൂർവത്തിരിക്കാം. ഭവത എന്ന് പറയുന്ന ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നുമില്ല. ആദ്യം എന്തുവരും? ഭൂ തസ് ദ്യോഗർ ദ്യോനേകവനെ തസ് വരും. ഭൂ തസ് എന്നിരിക്കുന്നു. അതിന് സർവധാതു സഞ്ജ, സർവധാതു സഞ്ജ വരുമ്പോ എന്തുവരും? കർത്തരി ശപ്പു വരും. ശപ്പു എന്ന് കഴിഞ്ഞാൽ ഭൂ ആ തസ് എന്നിരിക്കും. തസ്സിന്റെ സകാരത്തിന് സഞ്ജ വരുന്നില്ല, എന്തുകൊണ്ടാണ്? വരാത്ത എന്തെന്ന്? ആ ന വിഭക്തു തുസ്മ, അവിടെയാണ് വിഭക്തി സഞ്ജയുടെ ആവശ്യം വരുന്നത്. വിഭക്തിഷ്ഠ സ്വപ്തിങ്ങൗ വിഭക്തി സഞ്ജു വിഭക്തി സഞ്ജ വരുന്നു. ന വിഭക്തു തുസ്മ നിഷേധിക്കുന്നു. തസ്സന്നിരിക്കുന്നു. ഭൂ തസ്സന്നിരുന്നു. പിന്നെ സർവധാതുവം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നു കർത്തരി ശപ്പ് വരുന്നു. ശപ്പിൽ ആ ശേഷിക്കുന്നു. ഭൂ ആ തസ് ഭൂ ആ നിരിക്കുന്നിടത്തുനിന്ന് വരുന്നു സർവധാതാർത്ഥയോ. ഗുണം വന്നു, അവാദേശം വന്നു. ഭവ തസ് ഭവ തസ് എന്നിരിക്കുന്നിടത്ത് സകാരത്തിന്റെ ഋത്വം വരുന്നു. എന്തുകൊണ്ട്? അനേ സഞ്ജ വർണം പദസഞ്ജ അങ്ങനെ വരും. സുപ്തിംഗന്ധം പദം, അതാണ് ഇവിടെ അതിന്റെ ആവശ്യം വരുന്നത്. പദസഞ്ജ വരുന്നു. ഋത്വം വിസർഗം ഭവത. പഴയ പ്രക്രിയകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ സംഗതി എളുപ്പം. അതുണ്ടല്ലോ, അതിപ്പോ